ചുറ്റുപറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ. പൊള്ളല്ല പൊന്നേ ഉള്ളകമാകേ പൊള്ളുന്ന നോവാണേ, പൊള്ളല്ല പൊന്നേ ഉള്ളകമാകേ പൊള്ളുന്ന നോവാണേ. വിഴികൾ ഇരുന്നും കുരുടാനേന ചെവികൾ ഇരുന്നും ചെവിടാനേയെൻ ഉരുവം മുഴുസും പൊയ്യാനതേ. കണ്ണേ കണ്ണാലേ കാണുവാനൊത്തിരി മോഹമുണ്ടെങ്കിലും കാണില്ല കണ്ണേ കണ്ണാലേ. ഓമലെ നിൻമുഖം മായില്ല മനമിതിൽ, ഓമലെ നിൻമുഖം മായില്ല മനമിതിൽ. വിഴികൾ ഇരുന്നും കുരുടാനേനാ ചെവികൾ ഇരുന്നും ചെവിടാനേയെൻ ഉരുവം മുഴുസും പൊയ്യാനതേ. തിരമാലകളും കൂട്ടില്ല ഭൂവിരിൽ കാലങ്ങൾ കൊഴിയുമ്പോൾ പൊള്ളുന്നു നെഞ്ചകം, തിരമാലകളും കൂട്ടില്ല ഭൂവിരിൽ. ഓമലെ നിൻമുഖം മായില്ല വാനിതിൽ, ഓമലെ നിൻമുഖം മായില്ല വാനിതിൽ. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേ. വിഴികൾ ഇരുന്നും കുരുടാനേനാ ചെവികൾ ഇരുന്നും ചെവിടാനേയെൻ ഉരുവം മുഴുസും പൊയ്യാനതേ. പൊള്ളല്ല പൊന്നേ ഉള്ളകമാകേ പൊള്ളുന്ന നോവാണേ, പൊള്ളല്ല പൊന്നേ ഉള്ളകമാകേ പൊള്ളുന്ന നോവാണേ. കാറ്റു പറഞ്ഞതും കടലു പറഞ്ഞതും കാലം പറഞ്ഞതും പൊള്ളാണേ, കാലം പറഞ്ഞതും പൊള്ളാണേയെൻ ഉരുവം മുഴുസും പൊയ്യാനതേ.